മനസ്സിലാക്കാനും ഒക്കെ പ്രേരിപ്പിക്കാനാണ് ഞാനത് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ആധ്യാത്മികമായ ഈ തത്വചിന്തകളെക്കാളും സമൂഹം കൂടുതലും ചർച്ച ചെയ്യുന്നത് ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളാണ്. ഈ തത്വചിന്തകൾ എന്നൊക്കെ പറയുന്നത് വളരെ ഗഹനവും ജീവിതകാലം മുഴുവൻ ചിന്തിച്ചാലും ശരിക്ക് പിടികിട്ടണം എന്ന് നിർബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ആയുഷ്കാലം മുഴുവൻ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും പിടികൂട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല, ചിലപ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവും. സാമൂഹിക വിഷയങ്ങൾ അങ്ങനെയല്ല, ഇതൊക്കെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്, സമൂഹം ഇന്ന് ചർച്ച ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ച് ശരിയായ ധാരണ, അതിന്റെ എല്ലാ വിശദാംശങ്ങളിലും ശരിയായ ധാരണ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അത് കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കും. ഇങ്ങനെ പല വിഷയങ്ങളും സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ്. ആരും നിങ്ങളടുത്ത് വന്നിട്ട് സത്യമെന്ത് അസത്യമെന്തെന്നൊന്നും നിങ്ങളോട് ആരും ഇന്ന് ചോദിക്കത്തില്ല. വളരെ അപൂർവമായി മാത്രമേ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് അവസരം പോലും കിട്ടത്തുള്ളൂ. അതൊക്കെ അറിഞ്ഞു വച്ചിരിക്കുന്നതല്ലത് തന്നെ. മറ്റത് എന്ന് പറയുന്നത് എന്താണ്? സജീവമായ വിഷയങ്ങളാണ്, സമൂഹത്തിൽ നിലനിൽക്കുന്ന വിഷയങ്ങളാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാനും അഭിപ്രായം രൂപീകരിക്കാനും ഒക്കെ ഉള്ളൊരു ശേഷി നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു രണ്ടാമതേ വരുന്നത് സത്യം എന്താണ് അസത്യം എന്താണ് ഇതിന്റെ പേരിൽ പുറത്ത് വഴക്കൊന്നും നടക്കുന്നില്ല. ആരും അത് സാമാന്യ ജനങ്ങൾക്ക് അതൊന്നും ഒരു ചിന്താ വിഷയമല്ല. നിങ്ങൾക്കാണെങ്കിൽ ഇത് 100 തവണ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. മറ്റതൊക്കെയാണ് വളരെ സജീവമായ വിഷയങ്ങൾ, അത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഒരു ശേഷി നമുക്കുണ്ടാവണം. എന്തുകൊണ്ട്? ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്താണ് ഇത്തരം ഈ ഫിലോസഫിയൊക്കെ ഗുരു എഴുതി വെച്ചെങ്കിലും അതൊക്കെ പെട്ടിക്കകത്താക്കി വൈദ്യമഠത്തിന്റെ തട്ടിമ്പുറത്ത് സൂക്ഷിക്കുക ചെയ്തു. ഗുരു ഇതുകൊണ്ട് ഒരിടത്തും പ്രസംഗിക്കാനൊന്നും പോയി, ഇത് പറഞ്ഞ ആൾക്കാരെ ബോധവൽക്കരിക്കാനും പോയില്ല. അപൂർവം ചില ശിഷ്യന്മാരൊക്കെ ഒന്ന് ചോദിച്ചപ്പോ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു കൈകാര്യം ചെയ്ത് എന്താണ്? എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളാണ്, സാമൂഹ്യ വിഷയങ്ങളാണ്. അതൊക്കെ ഇന്നും വളരെ പ്രബലമായി നിൽക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ശരിക്കും ബോധവാന്മാരാകേണ്ടത്. അതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. അത് അവർക്ക് ഈ പറയുന്നവർക്ക് ഗുരുവിന്റെ കൃതി പഠിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടോന്ന് ആദ്യം ചോദിച്ചു. ഈ പറയുന്നവർക്ക് ഗുരുവിന്റെ കൃതി പഠിച്ചിട്ട് എന്ന് മനസ്സിലായി? സ്കൂള് എന്ന് പറയുന്നത് ഗുരു പറഞ്ഞ എന്താണ്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകും. അതിനുവേണ്ടി ഗുരു തന്നെയാണ് സ്കൂള് തുടങ്ങിയത്. അല്ലാതെ സ്കൂള് തുടങ്ങി വെച്ചാൽ സംസ്കൃത സ്കൂളും ഇംഗ്ലീഷ് സ്കൂളും ഒക്കെ തുടങ്ങിയത് ഗുരുവാണ്. അപ്പൊ അത് ഗുരു എന്ത് ചെയ്തതെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ അത് പറയുന്നത്. ഗുരു ഇത്രയും കൃതികൾ എഴുതി, ശരി, ഏതെങ്കിലും കൃതിക്ക് ഗുരു വ്യാഖ്യാനം എഴുതി? എഴുതിയില്ലല്ലോ. ഇവരൊക്കെ ചെയ്യുന്ന എന്താ ഗുരു ചെയ്യാത്ത കാര്യം, എന്ത് വ്യാഖ്യാനം എടുത്ത്, അത് ഗുരു ചെയ്യാത്ത കാര്യമാണ്. എന്നിട്ട് പറയണ അതാണ് ചെയ്യേണ്ടത്. ഗുരു ഒരു കൃതിക്കും വ്യാഖ്യാനം എഴുതി, വ്യാഖ്യാനിക്കാനും പോയി, വ്യാഖ്യാനം ചോദിച്ചവർക്ക് ഒന്നും പറഞ്ഞും കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ അതാണ് വലുതെന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളു? ഗുരുവാണ് സ്കൂളുണ്ടാക്കി. വിദ്യാഭ്യാസത്തിന് പ്രചാരം കൊടുത്തു അന്നത്തെ രീതിക്ക്. അതാണ് സമൂഹത്തിന് ബോധമുണ്ടാക്കുന്നതിന് അതാ വേണ്ടത്. ഫിലോസഫി എന്ന് പറയുന്നത് ശരിയാണ്, അത് ചുരുക്കം പേർക്ക് താല്പര്യം ഉണ്ടാവും. ആ താല്പര്യമുള്ള ചുരുക്കം പേർക്ക് അത് പറഞ്ഞു കൊടുക്കാം, താല്പര്യമുള്ളവർ. അതല്ല മുഖ്യം. സമൂഹത്തിൽ മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളാണ് ഗുരു കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ മാറ്റിവെച്ചിട്ട് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചത്. അത് ഇവർക്ക് മനസ്സിലാകാത്തതിന് ആരുടെ കുറ്റം? ഇവര് വ്യാഖ്യാനം വ്യാഖ്യാനം വ്യാഖ്യാനം എന്ന് പറയുന്നത് എന്തോന്നു? പട്ടിക്കുട്ടി പുതിയ തേങ്ങയിലിട്ട് കടിക്കും പോലെയാണ്. അതുകൊണ്ട് ഈ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാന പരമ്പര എന്ന് പറയുന്നത് കഴിച്ചു കടിച്ച് അതിന്റെ പല്ല് പോകുന്നുള്ളതല്ലാതെ, പല്ല് തേയുന്നുള്ളതല്ലാതെ ഇതിവിടെ ചെന്നെത്താണ്. ഏറ്റവും നല്ല ഉദാഹരണം അതാണ്. ഈ പട്ടിക്കുട്ടി എന്തിനായി പുതിയ തേങ്ങയിലിട്ട് കടിക്കുന്നു? അതിനൊരു കുതൂഹലം, കൗതുകം, ഇതിന്റെ അകത്തെന്താണ്? അത് കടിച്ച് കടിച്ചിട്ട് ഉരുട്ടി കടിക്കും, പിന്നെ എവിടെയെങ്കിലും പോയിരുന്ന് അതിനെ കയ്യിൽ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന് കടിക്കും. കടിച്ച അവസാനം എന്ത് ചെയ്ത് കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കടിക്കാൻ പോകും. അതുപോലെ ജീവിതകാലം മുഴുവൻ എഴുതി കിടന്നു മസ്തിഷ്ക വ്യായാമം നടത്തിയാൽ എവർക്കൊന്ന് ഇതിൽ നിന്നും ഒരു തീർപ്പും ഉണ്ടാവത്തില്ല. അതിന് തീർപ്പുണ്ടാവണമെങ്കിൽ അതിന് ഒരുപാട് ഉള്ള ആഴമുള്ള സംഗതികളാണ്. അത്രയും ആഴത്തിൽ പോകാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ ഇന്ന് വളരെ കുറവാണ്. പിന്നെ പ്രസംഗിക്കുന്നതിന് ഇതുപോലും മനസ്സിലാക്കണം ജനങ്ങളെ. ഗുരുവിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ വേറെ രൂപത്തിൽ ഇന്നും അതുപോലെ തന്നെ ഉണ്ട് സമൂഹത്തിൽ. ആ രൂപത്തിലല്ല, മറ്റൊരു രൂപത്തിലൊന്നും ഉണ്ട് സമൂഹത്തിൽ. ആചാരങ്ങൾ, വിശ്വാസം, ഉച്ചനീചത്വങ്ങൾ, ഇതൊക്കെ മറ്റൊരു രൂപത്തിൽ ഇന്നും നിലനിൽക്കുന്നു. പണ്ടത്തെ അപരിഷ്കൃതമായ അതിന്റെ തുടർച്ചയായിട്ട് ഇന്നുമുണ്ട്. അതിന്റെ നേരെ കണ്ണടച്ചിട്ട് തത്വശാസ്ത്രം പറയുന്നുണ്ട് കാര്യമില്ല. തത്വശാസ്ത്രം പറയുന്നുണ്ട് ആർക്കെങ്കിലും മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ നല്ലതെന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. അതാണ് മുഖ്യം, അതായിരിക്കണം എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത കാര്യം. പിന്നെ ഇതിന്റെയൊക്കെ കാലം സമൂഹത്തിന് ക്രമേണ ക്രമേണ ഇതിനൊന്നും വലിയ പ്രസക്തി ഇല്ലാതെ. മനുഷ്യന്റെ വിജ്ഞാന മണ്ഡലം വികസിക്കുമ്പോൾ ഈ 1000 വർഷം മുമ്പൊക്കെയുള്ള തത്വചിന്തകൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടാവുന്നു. മനുഷ്യ അതിൽ നിന്നൊക്കെ ഒരുപാട് ചിന്തിച്ച് ചിന്തിച്ച് പോകുമ്പോൾ മുന്നോട്ട് പോയി. പക്ഷെ സമൂഹത്തിൽ ഇന്നും പഴയതിന്റെ ബാക്കി പത്രമായിട്ട് കുറെ കാര്യങ്ങൾ ഇന്നും ഉണ്ട്. അത് ഇന്നത്തെ കാലത്തിനനുസരിച്ച് അതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഇന്നത്തെ ഒരു പ്രധാന വിഷയമാണ്. അതിൽ ഇത്തരം പ്രസക്തകളൊക്കെ ഇന്നും ഇപ്പൊ ഇതൊക്കെ നിലനിൽക്കുന്നു. എന്തായാലും ഒരു കാര്യം സമ്മതിക്കണേ, എന്തൊക്കെ ആയാലും ഈ സമീപകാലത്തൊന്നും ഇല്ലാത്ത പോലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് എതിരായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കത്തക്ക രീതിയിൽ സച്ചിദാനന്ദ സ്വാമി സംസാരിക്കും, അതൊരു നല്ല കാര്യമാണ്. കുറെയൊക്കെ നിങ്ങളൊക്കെ പറയുക, സ്വാമിക്ക് എന്താണ് ടൈം ഡേറ്റിന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, എന്തോ ആയിക്കൊള്ളട്ടെ, അത് സംസാരിക്കാൻ ഒരാൾ വേണമല്ലോ ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ. അത് സ്വാമി ചെയ്യുന്ന ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണാം. ജനങ്ങളെ കൊണ്ടത് ചർച്ച ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് ഈ സമീപകാലത്തൊന്നും ശിവഗിരി നിന്ന് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല. പിന്നെ ഇത്രയെങ്കിലും ചർച്ച ചെയ്യാൻ ശിവഗിരിയിൽ ഇപ്പോൾ വേറെ ആരും ഇല്ലതാണ്. വേറെ ആരാ ഇതൊക്കെ പോയി ഇങ്ങനെ സംസാരിക്കുന്നു? അപ്പൊ ആ ഒരു ഭാഗം എന്താണ് അത്തരം വിഷയങ്ങൾ സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു, ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് അത് സച്ചിദാനന്ദ സ്വാമി ചെയ്യുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ നമ്മളിത് ചർച്ച ചെയ്യത്തില്ലല്ലോ. അതിൽ സ്വാമിയുടെ പ്രാധാന്യം കുറച്ച് കാണാൻ പറ്റും. പിന്നെ സ്വാമിയുടെ നിലപാടുകൾ കുറച്ചുകൂടി എന്താണ് പരുവപ്പെടേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഞാനൊരു ചർച്ച ഇന്നലെ കേട്ടു, സ്വാമി പങ്കെടുത്ത ഒരു ചർച്ച. ഈ കുബുദ്ധികൾ, പൗരോഹിത്യ കുബുദ്ധികൾ അതോട് സ്വാമിക്ക് ശരിക്കും പിടിച്ചു നീക്കാൻ പറ്റുന്നില്ല. സ്വാമിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ സ്വാമി കാണുമ്പോൾ അവർ വളരെ കുതന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത ഒരു സമന്വയവാദി ഭയങ്കര കുതന്ത്രക്കാരനാണ്. പുറമേ ഞാൻ ആളുടെ പേരൊന്നും പറയുന്നു, പുറമേ വലിയ സമന്വയവാദിയായിട്ട് വരുവാണ് നമുക്ക്. നിങ്ങൾ ഈ ചർച്ച കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് തന്ത്രിമാരെയും ഗവൺമെന്റിനെയും എല്ലാവരെയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നൊരു തീരുമാനം എടുക്കാം. നമ്മളെന്ത് ചെയ്യണം? ഭക്തന്മാരുടെ കാര്യവും നോക്കണം, തന്ത്രിയുടെ അവകാശങ്ങളും സംരക്ഷിക്കണം, ഇതൊക്കെ ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് സച്ചിദാനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആദരണീയനാണ്. സച്ചിദാനന്ദ സ്വാമിയുടെ വാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാം. ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചിദാനന്ദ സ്വാമി ഡിം സച്ചിദാനന്ദ സ്വാമി ആദ്യം പറയുന്നത് എന്താണ്? ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് തന്ത്രിമാരോട് ചോദിച്ചുകൊണ്ടാണോ? ശരിയാണ്, ഒരു തന്ത്രിയോടും ചോദിച്ചില്ല, അതാണ് ഗുരുവിന്റെ നിലപാട്. തന്ത്രിയുടെ അനുവാദം വാങ്ങിയിട്ടല്ല. അപ്പൊ ഈ പരിഷ്കരണ വിഷയങ്ങളിൽ തന്ത്രിമാരുടെ അനുവാദമൊന്നും വാങ്ങണ്ട എന്നാണ് സ്വാമി പറഞ്ഞത്. ശരിയാണ്, തന്ത്രിയുടെ അനുവാദം. അപ്പോഴാണ് ഈ സമന്വയവാദി വന്നിട്ട് പറയുന്നത് നമ്മളെല്ലാവരുടെ സച്ചിദാനന്ദ സ്വാമി വളരെ ആദരണീയനാണ്, പൂജനീയനാണ്, സ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. പിന്നെ നമുക്കൊരു സമന്വയമായ വഴി തെളിയിക്കണം, ആർക്കും മനഃപ്രയാസം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം. അതുകൊണ്ട് സച്ചിദാനന്ദ സ്വാമി ഒരു കാര്യം ചെയ്യണം, ഗുരുവായൂര തന്ത്രിമുഖ്യനൊരു കത്തെഴുതണം. ഒരു കത്തെഴുതണം, ഇതിന്റെ പ്രശ്നം സൗമ്യമായി വളരെ വളരെ സോഫ്റ്റായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. എന്റെ ഉള്ളിലിരിക്കുന്ന ഈ പൗരോഹിത്യ കുതന്ത്രമാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സത്യാനന്ദ സ്വാമിയുടെ ഞാൻ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. നേരത്തെ പറഞ്ഞോ സ്വാമി വീട് പോയി, നിങ്ങളാരും ഇത് എന്ന് പറയും. മനസ്സിലായോ? അപ്പോ ഈ കുതന്ത്രക്കാരൻ സ്വാമിയെ കൊണ്ട് ചാടിക്കുന്ന എവിടെയാണ് ഒന്ന് മനസ്സിലായ എവിടെയാണ് ചാടിച്ചത്? എന്താ ശശിധരൻ സ്വാമി പെട്ട ഗുരുക്ക ഏതാണ്? എങ്ങനെ തന്ത്രി കത്തെഴുതുന്നതിന് എന്താ? ഇത് പരിഹരിക്കാൻ വേണ്ടിട്ട് സമന്വയമായി പരിഹരിക്കുന്നു. തന്ത്രിയെ സമീപിക്കുന്നു. തന്ത്രി നല്ലൊരു നിർദ്ദേശമല്ലേ? ഇപ്പൊ തന്ത്രി അതിലൊരു കക്ഷിയാണ്, സർക്കാർ ഒരു കക്ഷിയാണ്, ദേവസ്വം ബോർഡ് ഒരു കക്ഷിയാണ്. അപ്പൊ സച്ചിദാനന്ദ സ്വാമി എന്ത് ചെയ്യുന്നത്? പരിഹരിക്കാൻ വേണ്ടി എല്ലാവർക്കും ഓരോ കത്തെഴുതി. അതിനെന്താ ദോഷം? ഈ പറഞ്ഞ ശരിയല്ലേ? ഒരു അതിലെന്താ കുതന്ത്രം? അങ്ങനെ അങ്ങനെ നമുക്ക് അതുകൊണ്ടല്ലേ പറയുന്നത്, സർക്കാരിനും എഴുതണം, ഗുരുവായൂർ ദേവസ്വം ബോർഡിനും എഴുതണം, തന്ത്രിക്കും എഴുതണം. എന്നിട്ട് ഇതിന് സമന്വയമായൊരു പരിഹാരം കണ്ടെത്തണം എല്ലാരും കൂടെ ചേർന്ന്. അപ്പൊ പ്രക്ഷോഭം വേണ്ട, അതിനെന്താ ദോഷമെന്ന് ഞാൻ ചോദിക്കുന്നു. എന്ന് പറഞ്ഞാ പോരെ, ചോദിച്ചതിന് ഉത്തരം പറയാം. തന്ത്രി കീഴ്പ്പെടാൻ അവര് പറഞ്ഞു ഇല്ലല്ലോ. തന്ത്രി കീഴ്പ്പെടുക എന്ന് പറയുന്ന ഒരു വാക്യം ഉച്ചരിച്ചിട്ടില്ല. എല്ലാവർക്കും ഒരു കത്തെഴുതുക, എല്ലാവരെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക, ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നാ പറഞ്ഞത്. അപ്പോ ഈ ക്ഷേത്രങ്ങളിൽ തന്ത്രിയുടെ റോൾ എന്തെന്നുള്ളതാണ് ആദ്യം. ക്ഷേത്രങ്ങളിൽ തന്ത്രിയുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തായാലും ഒരു ക്ഷേത്രം മുമ്പ് ഒരു പൂജാരി വേണം. അപ്പോ ആ പൂജാരി എന്ന് പറയുന്നത് അവിടെ എന്ത് മന്ത്രം ചൊല്ലണം, ഏത് തരത്തിലുള്ള പൂജ ചെയ്യണം എന്നൊക്കെയുള്ളത് എന്താണ് ഇന്നത്തെ ആധുനികമായ ജനാധിപത്യ സംവിധാനത്തിന് ഒത്തുപോകത്തക്ക രീതി. വളരെ നിയന്ത്രണങ്ങളോടുകൂടി ചെയ്യേണ്ട ആളാണ് തന്ത്രി. അതിലും നിയമത്തിന്റെ നിയന്ത്രണം വേണം. പൂജാ കാര്യങ്ങളിലോ മന്ത്രത്തിലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്ത്രിക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിൽ അവകാശമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു ക്ഷേത്രത്തിൽ തന്ത്രി വിചാരിക്കുകയാണ് പാരമ്പര്യം അനുസരിച്ച് അവിടെ ആടിനെ ബലി കഴിപ്പിക്കണം, കാരണം പണ്ട് തന്ത്രിമാരാണല്ലോ ബലി കൊടുത്തിരുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്ത്രിക്ക് ചെയ്യാൻ ഒക്കില്ല. എന്തുകൊണ്ട്? കാരണം നിയമം മൂലം അതിന് നിഷേധിച്ചിരിക്കണം. അപ്പൊ തന്ത്രി ഇന്ന് തന്ത്രം ചെയ്യുമ്പോഴും നിയമവിധേയമായിട്ടേ ചെയ്യാം. അതുപോലെ തന്ത്രങ്ങളിൽ മുമ്പ് പുലർത്തിയിരുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ, താന്ത്രികമായ ഒരുപാട് അസംബന്ധങ്ങളല്ല ഇന്ന് നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ചില പൂജകളിൽ മദ്യം വരെ ഉപയോഗിക്കാം. അപ്പോ അതൊന്നും ഇന്ന് അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. ദേവസ്വം ക്ഷേത്രങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് പാരമ്പര്യത്തിന്റെ പേരിലാണെങ്കിൽ അവിടെ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും പണ്ട് ആടനെ വെട്ടിയാണ് അതിന് വരവണ് ഇപ്പൊ കുമ്പളങ്ങി വെട്ടുന്നു. എങ്ങനെ ഈ മാറ്റം വന്നു? രാജഭരണകാലത്ത് തന്നെ ബ്രിട്ടീഷുകാർ വന്നിട്ട് അതിന് വിളംബരം ഉണ്ടാക്കി, മൃഗബലി പാടില്ല, അത് ബ്രാഹ്മണ ഉപദേശിച്ചല്ല സായിപ്പ് ഉപദേശിച്ച്, അതിനുശേഷം അത് നിർത്തി. അപ്പൊ നിയമവിധേയമായിട്ടാണ് തന്ത്രിയും പ്രവർത്തിക്കേണ്ടത് ഇന്ന്. അല്ല, തന്ത്രിക്ക് ക്ഷേത്രത്തിൽ അങ്ങനെ പൂജാകാര്യങ്ങളിൽ പോലും പൂർണ്ണമായ സ്വാതന്ത്ര്യം. പിന്നെ മറ്റൊന്നും ഉൾക്കാട്ട് വെച്ച തന്ത്ര സമുച്ചയത്തിലൊക്കെ പറയുന്നതനുസരിച്ച് ക്ഷേത്രത്തിൽ ആര് ഏതുവരെ പ്രവേശിക്കാം എന്നുള്ളതിനായ കൃത്യമായ നിയമങ്ങൾ പറയുന്നു. ഇന്നാര് ഇതുവരെ ബലിക്കല്ല് വരെ ആർക്ക് പോകാം, കൊടിമരം വരെ ആർക്ക് പോകാം, പ്രാകാരത്തിന്റെ അകത്താർക്ക് വരാം, പുറത്താർക്ക് വരാം, ഇതൊക്കെ പണ്ട് തന്ത്രിയാണ് നിശ്ചയിച്ചിരുന്നത്. തന്ത്രിയുടെ കാരണം ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്ന തന്ത്രിയാണ്. അപ്പോ നിയമം മൂലം എന്ത് ചെയ്തു, അതും മാറ്റി. അപ്പോ ആ കാര്യത്തിനും തന്ത്രിക്ക് നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കാൻ പറ്റും. അപ്പൊ ക്ഷേത്രത്തിലുള്ള കാര്യങ്ങളൊന്നും ഇന്നും ഇവര് പ്രചരിപ്പിക്കുന്ന പോലെ തന്ത്രിക്ക് അധീനമല്ല. അത് എല്ലാം തന്നെ ചുരുക്കം ചില പൂജാ സംവിധാനങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം നിയമവിധേയമായിട്ടാണ് ഇന്ന് നടക്കുന്നത്. അതിനാണ് ക്ഷേത്രത്തിൽ നിന്ന് അയിത്തമെല്ലാം മാറിയത്. അപ്പോ ഇതെന്ന് പറയുന്നത് എന്താണ്, പൂജാസംബന്ധിയായ ഒരു കാര്യമല്ല ക്ഷേത്രത്തിൽ ആര് കയറണം കയറണ്ട എന്നുള്ളത്. അത് ഈ പറയുന്ന തന്ത്രിമാരെഴുതിയ ഗ്രന്ഥം അനുസരിച്ച് തന്ത്രി നിശ്ചയിക്കുന്ന കാര്യമാണ്. ഇന്നത്തെ ജനാധിപത്യ സംവിധാനം അനുസരിച്ച് അത് തന്ത്രിയല്ല നിശ്ചയിക്കുന്നത് അത്തരം കാര്യങ്ങൾ. കാരണം അന്ന് പഴയകാലത്ത് രാജഭരണകാലത്തൊക്കെ ക്ഷേത്രം ഭരിച്ചിരുന്ന തന്ത്രിയാണ്. ഇന്നങ്ങനെയല്ല, ഇന്ന് എല്ലായിടത്തും ക്ഷേത്രം ഭരിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനം എല്ലായിടത്തും ഉണ്ട്. ബോർഡെന്നോ അതെന്നോ ഇതെന്നൊക്കെ പറയുന്നു. അത് ജനങ്ങള് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികള് നിശ്ചയിക്കുന്ന രീതിയിലാണ് ആ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ആര് കേരളം കേരണ്ട എന്ന് പറയുന്നത് തന്ത്രിക്ക് ഇന്നത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് യാതൊരു റോളും ഇല്ല. അത് തന്ത്രിയുടെ ചുമതലയല്ല. മനസ്സിലായോ? അപ്പോ ഈ ഒരു കാര്യത്തിൽ അവിടെ ആര് കയറണമെന്നുള്ള കാര്യത്തിൽ ഇപ്പൊ സച്ചിദാനന്ദ സ്വാമി തന്ത്രിയുടെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ പരോക്ഷമായിട്ട് അത് അംഗീകരിക്കേണ്ട എന്താണ്, അവിടെ ആര് കയറണമെന്നുള്ളതിന് തീരുമാനിക്കാൻ തന്ത്രിക്ക് അവകാശമുണ്ടെന്ന് അവകാശം സ്ഥാപിക്കുകയാണ്. ഇതാണ് ഈ കുപുത്തിയിരുന്നുകൊണ്ട് പറയുന്നത്. ഈ കുതന്ത്രക്കാരൻ പറയുന്ന അതാണ്, തന്ത്രിയെടുത്തുകൂടെ ചോദിക്കണം. തന്ത്രിയെടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് പഴയ കുഴിക്കാട്ട് വച്ചയുടെ കാലത്താണ് തന്ത്രിയെടുത്ത് ചോദിച്ച് ചെയ്യുന്നത്. ഇന്ന് അതിന്റെ ആവശ്യമില്ല. ഇന്ന് ജനാധിപത്യ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്ത്രിക്ക് നഷ്ടപ്പെട്ട ഒരു അധികാരം എന്താണ്, ക്ഷേത്രത്തിൽ ആര് കയറണമെന്നുള്ളതിനെ സംബന്ധിച്ച് നഷ്ടപ്പെട്ട അധികാരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് തന്ത്രിയെ കൂടെ ഇതിൽ കക്ഷിയാക്കണമെന്ന് പറയുന്നത്. തന്ത്രി ഇതിൽ കക്ഷിയല്ല. തന്ത്രിയെടുത്ത് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു നിർദ്ദേശം വരുമ്പം അതിനെക്കുറിച്ച് ശരിക്ക് ചിന്തിക്കാതെ ഇതിന്റെ അപകടം മനസ്സിലാക്കാതെ ശരി ഞാൻ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന് പറയുമ്പോൾ ആലോചിക്കാതെ പറഞ്ഞു പോകുന്നതാണ്. അനാവശ്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ തന്ത്രിയെ കൂടെ ഉൾപ്പെടുത്തുകയാണ്. തന്ത്രിക്ക് അതിന് യാതൊരു അവകാശമില്ല. ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് ക്ഷേത്രപ്രവേശന വിളംബരം വന്നതോടുകൂടി തന്നെ അതിന്റെ അവകാശം തന്ത്രിയിൽ നിന്ന് എടുത്തു മാറ്റി. അതുവരെ തന്ത്രിക്കായിരുന്നു അവകാശം. ഇനി ക്ഷേത്ര പ്രവേശനത്തെ സംബന്ധിച്ചോ മറ്റും തന്ത്രിയുടെ അഭിപ്രായം ചോദിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇനി അവർക്ക് നഷ്ടപ്പെട്ട അധികാരം വീണ്ടും കൊടുക്കുകയും അവരെ രംഗത്തേക്ക് കൊണ്ടുവരികയും അവരുടെ അഭിപ്രായം ചോദിക്കുകയും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ ആ അഭിപ്രായത്തോട് യോജിക്കുകയല്ല ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശരിയായി ചിന്തിക്കുകയും ഇതിനെക്കുറിച്ചൊരു അഭിപ്രായ സമന്വയം രൂപപ്പെടുത്തി ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെയുള്ള അഭിപ്രായം വരുമ്പോൾ ഇങ്ങനെ പോകുന്നു യോജിക്കുന്നു എന്ന് പറയേണ്ടത്. എന്നോട് യോജിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മള് ഇന്ന് ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്ര ആചാരങ്ങളെ സംബന്ധിച്ച് എല്ലാം നോക്കുമ്പോൾ പഴയ താന്ത്രിക രീതിയിലല്ല ഇന്ന് നോക്കേണ്ടത്. എന്താണെന്ന് ജനാധിപത്യ സംവിധാനത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നോക്കേണ്ടത്. ക്ഷേത്രങ്ങൾ എങ്ങനെയായിരിക്കും, തന്ത്രി പൂജാരി എന്നൊക്കെ പറയുന്ന ഇത്രയേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും മന്ത്രം ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞോട്ടെ. പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ നിയമവിധേയമായ രീതിയിൽ പൂജ ചെയ്യട്ടെ. പിന്നെ ഈ മന്ത്രവും പൂജയും തന്നെ ഈ തന്ത്രിമാർക്ക് അറിയുന്നില്ല എന്നുള്ളത് ശബരിമല തന്ത്ര കേസിൽ ഹൈക്കോടതിയിൽ തന്നെ തെളിയിച്ച രേഖയുള്ളതാണ്. ജസ്റ്റിസ് പരിപൂർണന്റെ മുമ്പിൽ ചെന്ന് തന്ത്രി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ലെന്ന്. അപ്പൊ ഇവർക്ക് ഇതിനെ കുറിച്ചുള്ള അറിവൊക്കെ വളരെ കഷ്ടിയാണ്. അല്പം സ്വല്പമൊക്കെ അറിയാമായിരിക്കും. ക്ഷേത്രത്തിന്റെ ഒരു പ്രതിഷ്ഠ ഉണ്ടാക്കുന്നത് തന്ത്രിയാണ്. തന്ത്രി ആ ക്ഷേത്രത്തിൽ ആരാധന ആ അത് അത് തന്നെ, അത് ഈ പറയുന്ന ഒരു വിശ്വാസമല്ല, ഇത് തന്ത്രിമാരെഴുതി വച്ചിരിക്കുന്നതാണ്. തന്ത്രിമാർ ക്ഷേത്രങ്ങളിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ശാരദാതിലകം, മുകൾക്കാട്ട് വച്ച പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന, ഉൾക്കാട്ട് പച്ചയെന്ന് വെച്ചാൽ സംസ്കൃതം മലയാളത്തിലാക്കിയാണ്, പച്ചയെന്ന് വെച്ചാൽ മലയാളം എന്നാണ്, സംസ്കൃതം മലയാളമാക്കിയപ്പോൾ പച്ച എന്ന് പേര് കൊടുത്തു. അപ്പൊ ഇതിലെഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് തന്ത്രിമാരെഴുതി വെച്ചാണ്. എന്തിന്? അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എഴുതി വെച്ചാണ്. ഞങ്ങളാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. അവര് ഇത് ഏത് കാലത്ത് എഴുതി വെച്ചത്? രാജഭരണകാലം. ജനാധിപത്യ കാലത്ത് എഴുതിയല്ല. അപ്പൊ ജനാധിപത്യ ആ എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥം അനുസരിച്ച് ക്ഷേത്രത്തിന്റെ അകത്ത് എന്താണ് ഒരു ഒന്ന് രണ്ട് ജാതിക്കാർക്കേ പ്രവേശനമുള്ളൂ. നായന്മാർക്ക് തന്നെ ഫുൾ അങ്ങ് പ്രവേശനമില്ല, അവർക്കും ഒരു അതിര് നിശ്ചയിച്ചിട്ടുണ്ട്. ഫുൾ പ്രവേശനമുള്ളത് നമ്പൂതിരിക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ഈ ഗ്രന്ഥത്തിൽ വിശ്വാസമുണ്ട്. ഈ ഗ്രന്ഥത്തെ എഴുതി വച്ചിരിക്കുന്നത് പഴയകാലത്ത് നടപ്പിലാക്കിയാണ്. ഇപ്പോ ജനാധിപത്യം വന്നപ്പോ അതെടുത്ത് കളഞ്ഞുണ്ട്. പിന്നെ അക്കാര്യങ്ങൾ തന്ത്രിക്കെന്ത അവകാശം? ഒരവകാശം. പിന്നെ തന്ത്രി സ്വയം വിശ്വസിക്കുകയാണ്, ഞാൻ ദേവന്റെ അച്ഛനാണെന്ന് വിശ്വസിച്ചോട്ടുന്നു. ആർക്കെന്താ നഷ്ടം? അതായത് വിശ്വാസം. അതുകൊണ്ട് മറ്റുള്ളവർക്കെന്താ? പക്ഷേ അതുകൊണ്ട് തന്ത്രിക്ക് പ്രത്യേകമായ അധികാര അവകാശങ്ങളുണ്ട് ഈ എല്ലാ കാര്യങ്ങളിലും എന്ന് പറയുന്നത് ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിന് യോജിക്കുന്ന കാര്യമാണ്. അവിടെ ആ അധികാരങ്ങളൊക്കെ ക്ഷേത്രപ്രവേശനം വന്നതോടുകൂടി തന്നെ അതെല്ലാം എടുത്തു കളഞ്ഞു, ആ നിയമങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞു. അത് തന്ത്രി സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി എഴുതി വെച്ചാണ് ഇത്. എന്താണ് മനുഷ്യന്റെ സാമൂഹ്യ ബോധത്തിന് മാറ്റം വന്നപ്പോൾ മാറ്റിയ കാര്യങ്ങളാണ്. അപ്പൊ വീണ്ടും പറയാണ്, തന്ത്രിയെടുത്ത് ചോദിച്ചേ ചെയ്യാവൂ ഈ ഇത്തരം കാര്യങ്ങളെന്ന് പറയുമ്പോൾ പഴയ തന്ത്രാവകാശം തിരിച്ചു കൊണ്ടുവരികയാണ്. അത് അസംബന്ധമാണ്. അക്കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് ഇന്നത്തെ ജനാധിപത്യത്തിന്റെ രീതിയിൽ ശരിക്കും തീരുമാനിക്കേണ്ടത് ആരെന്ന് ചോദിച്ചാൽ ജനപ്രതിനിധികൾ തന്നെയാണ്. അപ്പൊ ഇന്ന് പൊതുസ്ഥാപനങ്ങൾ, പൊതുവായി വരുന്ന സ്ഥാപനങ്ങൾ ഏതായാലും ശരി, എല്ലാ പൊതുസ്ഥാപനങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് ജനപ്രതിനിധികൾ തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ കുംഭമേളയ്ക്ക് ഒരു തീരുമാനം ഉണ്ട്. എന്താണ് ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ ആവേശം കൊള്ളുന്നതാണ്? ക്ഷേത്രങ്ങളെല്ലാം ക്ഷേത്രവിശ്വാസ്യം, ഗവൺമെന്റല്ല ഭരിക്കേണ്ടതെന്നാ പറയുന്നത്. അത് തെറ്റാണ്. ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത് ഗവൺമെന്റാണ്, ക്ഷേത്രവിശ്വാസികളല്ല. എന്തുകൊണ്ട് ക്ഷേത്രവിശ്വാസികളല്ല? എന്തുകൊണ്ടാണ് ഈ വിശ്വാസികളെന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് എന്താണ്? അടിമകളാണ്. അവരെന്ത് ചെയ്യും? ഇതിന്റെ മുഴുവൻ ചുമതലയും തന്ത്രി ഏൽപ്പിക്കും. അവർ പറയും തന്ത്രിയാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പോൾ പഴയ എടുത്തു കളഞ്ഞൊക്കെ എന്ത് ചെയ്യും? തിരിച്ചു വരും. ആ സമയം ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് കുറെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സംവിധാനങ്ങളാണ്. ഇത് പല തലമുറകളിലൂടെ മാറി മാറി വന്നതാണ്. വേണ്ട, ഒരു നിർബന്ധമില്ല. ക്ഷേത്രം സംരക്ഷിക്കുന്നത് സത്യസന്ധതയുള്ളവരായിരിക്കണം. ഒരു ഭക്തൻ സത്യസന്ധനായിരിക്കണമെന്നൊന്നുമില്ല. ഈ ക്ഷേത്രങ്ങളിൽ കൂടുന്ന ഈ പണം മുഴുവൻ കള്ളന്മാരുടെ പണമാണ്. ഭക്തന്മാരെന്ന് പറയുന്നത് സത്യസന്ധരാണ്. ക്ഷേത്രം സംരക്ഷിക്കുക എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ സ്വത്ത് സംരക്ഷിക്കുകയാണ്. സത്യസന്ധതയുള്ളവരുടെ കയ്യിലേൽപ്പിക്കുന്നു. അവർക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ നോക്കേണ്ട കാര്യമില്ല. അല്ല, അത് വിശ്വാസമില്ലാത്തവർ മോഷണം നടത്തുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന കൂടുതൽ മോഷണം നടത്തുന്ന വിശ്വാസമുള്ളവരെന്നാണ്. വിശ്വാസം ഇല്ലാത്തൊരു മോഷണം നടത്തുന്ന നല്ല പറഞ്ഞത്. മൊത്തം നമ്മുടെ ക്ഷേത്രങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ക്ഷേത്രത്തിന്റെ ഭരണാധികാരികളായി കൂടുന്ന വിശ്വാസമുള്ളവർ തന്നെയാണ് മോഷണം നടത്തുന്നത്. അവിടെ വിശ്വാസമുണ്ടോ ഇല്ലേ എന്നുള്ളതിന്റെ പ്രശ്നം, ആള് സത്യസന്ധനാണോ അല്ലേ എന്നുള്ള പ്രശ്നം, അതാണ് മുഖ്യമായി വരുന്നത്. കാരണം എന്തുകൊണ്ട്, വിശ്വാസമുള്ളതിന് മോഷ്ടിക്കാം മോഷ്ടിക്കാതിരിക്കാം രണ്ടും ചെയ്യാം. ഒരാൾ നമ്മൾ സത്യസന്ധനെന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താണ്, മോഷ്ടിക്കാത്തവനാണ് സത്യസന്ധനെന്ന് പറയുന്നത്. ഏത് ക്ഷേത്രം എടുത്തു നോക്കുക, ഈ ക്ഷേത്രത്തിന്റെ ഭരണാധികാരികളായി നിൽക്കുന്നവര് ക്ഷേത്ര മിക്കവാറും 90% ക്ഷേത്രത്തിൽ നിന്ന് അവരുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റും, സമ്പത്ത് മാറ്റും. ഇനി ദേവസ്വ ക്ഷേത്രം, ദേവസ്വ ക്ഷേത്രങ്ങളിൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്ത് അവിടെ ശാന്തിമാരാകുന്ന എന്തിനു, ഭക്തികൊണ്ടാണ്. ആണോ മേജർ ദേവസ്വ ക്ഷേത്രങ്ങളിലെല്ലാം എപ്പോഴും അവിടെ പൂജാരിമാരാകുന്നു, കൈക്കൂലി കൊടുത്ത പൂജാരിമാരാകുന്നു. അപ്പോ ഇപ്പൊ പൂജാരിക്ക് ദേവസ്വം ബോർഡ് ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പറയുന്ന ശമ്പളം കൂടുതലാണ്. ദേവസ്വം ബോർഡ് എന്താ കൂടുതൽ ശമ്പളം കൊടുക്കാത്തത്? ശമ്പളം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വരുമാനത്തിന്റെ ഒരു ഭാഗം ഇവരതിൽ നിന്ന് മാറ്റും. അവിടെ രസീത് സമ്പ്രദായമൊക്കെ ഉണ്ട്, മനസ്സിലായോ? രസീത് സമ്പ്രദായമൊക്കെ ഉണ്ട്. പക്ഷെ പൂജാരി എന്ത് ചെയ്യും, കാശ് അടിച്ചു മാറ്റും. അപ്പൊ അവിടെ സത്യസന്ധതയാണ് പ്രധാനത്തിന്. ജോലി സമാധി എന്ന ആൾക്കാർ പൈസ അടിച്ചു മാറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾ നാട്ടിലുള്ള കാര്യം പറയുന്നുണ്ട്, പൂജാരിയായിട്ട് വരും ശാരദ നടത്തി നോക്കും, ബാക്കിയുള്ളടത്ത കാര്യം പോട്ടെ. അപ്പൊ അവിടെ സത്യസന്ധതയാണോ വേണ്ടത്, അതോ വിശ്വാസ ഭക്തിയാണോ വേണ്ടത്? നിങ്ങൾ നാട്ടിലെ കാര്യമൊക്കെ പറയും, ഇവിടെ എന്താ വേണ്ടത്? ഭക്തിയാണോ വേണ്ടത്, അതോ വിശ്വാസമാണ് വേണ്ടത്? ഇവരൊക്കെ ഭയങ്കര, ഇവരൊക്കെ എന്താണ് ഗുരുദേവാന്ന് വിളിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ കാട് മുഴുവൻ കുലുങ്ങും. പക്ഷെ പൈസ എടുത്ത് എവിടെ വയ്ക്കും? കാണിക്കപ്പെട്ടില്ലല്ലോ, ഇടുന്ന ഇടുപ്പിലാ വയ്ക്കും. ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഒളിച്ചു വയ്ക്കും. അവിടെ ഒളിച്ചു വയ്ക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. എന്നിട്ട് പോകാൻ നേരത്തെ എടുത്തുകൊണ്ട് പോകും. ഇപ്പോഴുണ്ടോന്ന് എനിക്കറിയത്തില്ല, ഇവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യം പറയാം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ശമ്പളം ഇവർക്ക് കൂടുതൽ കൊടുക്കത്തില്ല. കാരണം ശമ്പളം കൊടുത്താലും കൊടുക്കും, കൊടുത്തില്ലെങ്കിലും കൊടുക്കും, പിന്നെ കൊടുത്തിട്ട് എന്താ കാര്യം? ഇപ്പൊ വിശ്വാസികളെന്ന് പറയുന്നത് എന്താണ്, അതിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എല്ലാ വിശ്വാസികളും നല്ലൊരു വിഭാഗം. എന്താണ് സൗകര്യം കിട്ടിയാൽ ഈ പൈസ എടുക്കും, അത് മനുഷ്യന് പ്രലോഭനമുള്ളതാണ്. പൈസ എടുത്ത് പോക്കറ്റ് വെച്ചോളൂ. അല്ല, അത് രണ്ടാമത് വരുന്ന വിഷയം. ഇപ്പോ ക്ഷേത്രങ്ങള് എന്താണ്, പിന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ, രാഷ്ട്രീയം എന്ന് വെച്ചാൽ രാഷ്ട്രീയ കക്ഷിയാണ്. ഈ രാഷ്ട്രീയ കക്ഷിയുടെ ആധിപത്യത്തിൽ വരണമെന്ന് തന്നെ ഞാൻ പറയുന്നു. രാഷ്ട്രീയ കക്ഷികളുടെ പ്രചാരണ വേദിയാകണമെന്നല്ല പറയുന്നു. എന്തുകൊണ്ട്? ഇപ്പൊ ഈ രാഷ്ട്രീയ കക്ഷിക്കാരും സത്യസന്ധരല്ലല്ലോ. ഞാൻ പറയുന്നത് സത്യസന്ധർ വരണമെന്നാണ്. ഈ എന്താണ് രാഷ്ട്രീയ കക്ഷികളെന്ന് പറയുന്നതും മതവിശ്വാസികളെന്ന് പറയുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരുപോലെ അപകടകാരികളാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, രണ്ടും ഒരുപോലെ അപകടമുള്ള സംഗതികളാണ്. അപ്പൊ ഇതിലെ ഏതെങ്കിലും ഒന്നിനെ സപ്പോർട്ട് ചെയ്യാം. ഞാൻ പറയുന്ന അതല്ല, സത്യസന്ധരായ ആൾക്കാർ വരും. അത് വിശ്വാസിയാണോ ഭക്തനാണോ എന്ന് നോക്കേണ്ട കാര്യം. സത്യസന്ധനായ ഒരാളാണ് പറയുകയാണെങ്കിൽ കാര്യങ്ങൾ സത്യസന്ധമായി ചെയ്യും. മറിച്ച് നിങ്ങൾ ഭക്തരുടെ ഇത് കൊടുക്കണമെന്ന് വെച്ചാൽ, ഭക്തരെന്ന് പറയുന്ന അടിമകളാണ്. അവരെന്ത് ചെയ്യും? എല്ലാം പുരോഹിതനെ ഏൽപ്പിക്കും. പിന്നെ പുരോഹിതന്റെ താല്പര്യമായിരിക്കും ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതും അപകടമാണ്. അവന്റെ പ്രവൃത്തി കൊണ്ട് അറിയാൻ പറ്റും. മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ കള്ളൻ, മോഷ്ടിക്കുന്നില്ലെങ്കിൽ സത്യസന്ധൻ. ഇത്രയും വളരെ സിമ്പിളാണ്. രാഷ്ട്രീയ കക്ഷികൾ അല്ല, അങ്ങനെ നമ്മൾ ധരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ രാഷ്ട്രീയത്തിൽ സത്യസന്ധരായ ആൾക്കാരുണ്ട്, എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ട്. എല്ലാ രാഷ്ട്രീയത്തിലും സത്യസന്ധരായ ആൾക്കാരുണ്ട്. പക്ഷെ രാഷ്ട്രീയ നിലപാടുകൾ വേറെ, രാഷ്ട്രീയ നയങ്ങൾ വേറെ, വ്യക്തികൾ വേറെ. വ്യക്തികളുടെ സത്യസന്ധതയുള്ള ആൾക്കാർ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല. ഉണ്ട്. അത് രാഷ്ട്രീയം നോക്കാതെ തന്നെ സത്യം എനിക്കറിയാമല്ലോ എത്ര പേര് സ്വത്തടിച്ചു മാറ്റുന്ന ആരായാലും ചെയ്യുമെന്നല്ലേ ഞാൻ പറയുന്നു. ഭക്തൻ ചെയ്യുന്നത് അതിനെന്താ നിങ്ങൾ സമാനം പറയുന്നു? അല്ല, ഈ ഭക്തന്മാരെ ഏൽപ്പിക്കണമെന്ന് പറയുമ്പോൾ അപകടമാണ് ഞാൻ പറയുന്നത്. വിശ്വാസികളെന്ന് പറയുന്ന കള്ളന്മാരാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് ഞാൻ പറയുന്നു. സത്യസന്ധനെ ഇപ്പൊ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. ഭക്തനേപ്പിച്ച അത് സത്യസന്ധനെ തിരിച്ചറിയുന്ന മെറ്റൽ ഡിക്റ്റേറ്ററൊന്നും ഇല്ല ഇവിടെ. സ്കാനിങ് യന്ത്രമൊന്നും ഇല്ല. അത് പ്രവൃത്തി കൊണ്ടേ അറിയാൻ പറ്റും. സമൂഹത്തിൽ ഒരാൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, രാഷ്ട്രീയത്തിൽ ഒരാൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒരാൾ സമ്പത്ത് സമ്പാദിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ കള്ളനാണ്. എല്ലാവർക്കും അറിയാം. ഭക്തരുടെ ഇടയിൽ, ഞാൻ ഭക്തരുടെ ഇടയിൽ സത്യസന്ധ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ രാഷ്ട്രീയത്തിന്റെ ഇച്ഛ അനുസരിച്ച് വേണം ആളെ വയ്ക്കാൻ. ഇതൊന്നും ഞാൻ പറയാത്ത കാര്യമാണ്. എവിടെ നോക്ക്, അത് ഗവൺമെന്റ് വെച്ചാലും ഭക്തന്മാര് വെച്ചാലും വ്യത്യാസമില്ലെന്ന് ഞാൻ പറയുന്നു. രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയത്തിന്റെ പ്രചരണ വേദിയാക്കാൻ പാടില്ല ക്ഷേത്രത്തെ. ഭക്തന്മാര് എന്ത് ചെയ്യണം? ഭക്തന്മാര് മോഷ്ടിക്കാനും പാടില്ല. അപ്പോ ഇത് രണ്ടിലും നമുക്ക് പൊതുവായി പറയാമെന്നുള്ള എന്താണ്? സത്യസന്ധർ കൈകാര്യം ചെയ്യുക. സത്യസന്ധർ കൈകാര്യം ചെയ്യാന്നുള്ള ഒരു കാര്യം മാത്രമേ പറ്റൂ. സത്യസന്ധന എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒരാളൊരു പ്രവർത്തന മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റും. എന്താണ്? അയാൾ അവിഹിതമായി ധനം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അയാൾ കള്ളനാണ്, ഏത് വീട്ടിലായാലും ശരി. അല്ല, അയാളെങ്ങനെ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അയാൾ സത്യസന്ധരാണ്. അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, സ്കാൻ ചെയ്ത് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെ ഏൽപ്പിക്കുക. എങ്ങനെ? അല്ല, അത് ഈ എടുത്തു കളയുക വയ്ക്കുക എന്നൊക്കെ പറയുന്നത് അതിന്റെ പ്രായോഗികമായി വരുന്ന കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഇപ്പൊ രാഷ്ട്രീയത്തിലായാലും ശരി, ട്രസ്റ്റുകളിലായാലും ശരി, ബോർഡിലായാലും ശരി, എല്ലായിടത്തും കാര്യങ്ങൾ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ചാ തീരുമാനിക്കും. നിങ്ങൾ എടുത്തു വയ്ക്കും കളയുക എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം കള്ളന്മാരാണെങ്കിൽ ആരും ആരെയും കളയത്തില്ല, എല്ലാം കൂടെ ചേർന്ന് മോഷ്ടിക്കും. പല ട്രസ്റ്റുകളിലും അതാ നടക്കുന്നു. അപ്പൊ അതുകൊണ്ട് എടുത്തു കളയും വയ്ക്കുമെന്ന് പറയുന്നതിനൊന്നും ഒരു കാര്യമില്ല. അത് വ്യക്തികളുടെ താല്പര്യമാണ്. ഭൂരിപക്ഷം തീരുമാനിക്കുന്നിടത്ത് എല്ലാം എന്ത് ചെയ്യാം? കള്ളന്മാരാണെങ്കിൽ ഭൂരിപക്ഷം മോഷ്ടിക്കും, എല്ലാരും പങ്കുവയ്ക്കും. മനുഷ്യന്റെ സത്യസന്ധതയാണ് അവിടെ മുഖ്യമായിരിക്കുന്നത്. അവന്റെ വിശ്വാസമോ അവന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടോ അല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ ഭരണയേപ്പിക്കണമെന്നല്ല ഞാൻ പറയും. നിങ്ങൾ വിശ്വാസികളെ ഏൽപ്പിക്കണമെന്ന് പറയുന്നിടത്തും രാഷ്ട്രീയ കക്ഷികൾ കൈവശപ്പെടുത്താമല്ലോ. കാരണം രാഷ്ട്രീയ കക്ഷി പറയും ഞങ്ങൾ വിശ്വാസത്തിന്റെ പാർട്ടിയാണ്. ഒരു രാഷ്ട്രീയ കക്ഷി പറയുകയാണ് ഞങ്ങൾ വിശ്വാസത്തിന്റെ പാർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങളിത് കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പൊ രാഷ്ട്രീയവും വിശ്വാസവും ഒന്നായി കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും? സമ്മതിച്ചു കൊടുക്കും. അപ്പൊ പിന്നെ എന്ത് മാനദണ്ഡം സ്വീകരിക്കും? ശരി, ഒരു ഒരു രാഷ്ട്രീയ കക്ഷി പറയുന്നത് ഞങ്ങൾ വിശ്വാസികളുടെ കക്ഷിയാണ്. അപ്പോ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവരിത് കൈകാര്യം ചെയ്യുമ്പോൾ രാഷ്ട്രീയത്തിൽ വരുന്ന എല്ലാ ദോഷങ്ങളും ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? അവിടെ നിന്നൊക്കെ സത്യസന്ധരത്തിന് സെലക്ട് ചെയ്യേണ്ടി വരും. സത്യസന്ധരം വെച്ച് തന്നെ കാര്യം നടത്തേണ്ടി വരും. രാഷ്ട്രീയത്തിലെ കക്ഷികളായാലും ശരി, രാഷ്ട്രീയം നോക്കാതെ സത്യസന്ധതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് വേണം. സത്യസന്ധതയ്ക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് വരണം? സത്യസന്ധത എന്ന് പറയുമ്പോൾ സത്യസന്ധത മാത്രം പോരാ, ഇന്നത്തെ ക്ഷേത്രങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആധുനികമായ ജനാധിപത്യ ബോധമുള്ള മനുഷ്യരായിരിക്കും. എന്നാലേ അവർക്ക് ഇങ്ങനെ വരുന്ന സാമൂഹിക വിഷയങ്ങളിൽ ശരിയായ നിലപാടുകൾ എടുക്കാൻ പറ്റും. നിങ്ങൾ പറയുന്നു വിശ്വാസികളെ ഏൽപ്പിക്കണമെന്ന് പറയുന്നു. ഈ വിശ്വാസികളെന്ന് പറയുന്നത് ഈ പറയുന്ന പഴഞ്ചൻ സനാതനധർമ്മവാദികളാണെങ്കിൽ ഈ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകത്തില്ല, ഉണ്ടാവും. അല്ല, ഈ ഇതിനുത്തരം പറ തിരിച്ചു പിന്നെ ചോദിക്കാം. നിങ്ങൾ പറയുന്നത് വിശ്വാസികളെ ഏൽപ്പിക്കുന്നത് ശരി, വിശ്വാസിയാണ്. പക്ഷെ അവൻ ഈ പറയുന്ന ഏതാണ് ഒരു മോശവാർത്ഥത്തിൽ സനാതനധർമ്മവാദിയാണെങ്കിൽ ക്ഷേത്രത്തിൽ ഇന്ന് നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഇത് വളർത്തിക്കൊണ്ടുവരത്തല്ലേയുള്ളൂ, ഇത് വളർന്നു വരത്തേ ഉള്ളൂ. അപ്പം മറ്റേ രാഷ്ട്രീയക്കാരൻ വരുന്ന ദോഷങ്ങൾ വേറെന്നാണ്, ഈ പറയുന്ന സനാതനവാദികളുടെ ദോഷം വേറെന്നാണ്. അതാണ് സനാതനവാദികളാണ് ഇപ്പൊ കുംഭമേളയിൽ ചേർന്നിട്ട് തീരുമാനിച്ചത് ക്ഷേത്രം വിശ്വാസം. ഇത് കേൾക്കുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള മന്ദബുദ്ധികൾ ചാടി വീഴും, നല്ല കാര്യങ്ങളല്ല പറഞ്ഞപ്പോൾ നമുക്ക് ഇതിന്റെയൊക്കെ അധികാരം കിട്ടുമല്ലോ. പക്ഷെ ഇത് അപകടമാണ്. എന്തുകൊണ്ട്? ഈ സനാതന വിശ്വാസം എന്ന് പറയുന്നത് ഇവരെന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? ആധുനിക സാമൂഹ്യ ബോധത്തെ തള്ളിക്കളയുന്നവരാണ്. അപ്പൊ വിശ്വാസികൾ ഇതൊക്കെ വികവശപ്പെടുത്താന്ന് വെച്ചാൽ ഇത് വീണ്ടും തന്ത്രിമാരുടെ കൈ പോകും എന്നാണ് എന്റെ അർത്ഥം. അതിനാണ് അവർ ഈ മീറ്റിംഗ് കൂടി നിയമം പാസ്സാക്കുന്നത്. അവർ വളരെ പച്ചയായി പറയുന്നതാണ്. എന്താണ് എല്ലാത്തിന്റെയും അവസാനമാക്ക്? ബ്രാഹ്മണനായിരിക്കണം, ബ്രാഹ്മണനോട് ചോദിച്ചു കൊടുക്കുകയും ചെയ്യണം, കാരണം ഇതിനൊക്കെ സംരക്ഷിക്കേണ്ടത് ബ്രാഹ്മണനാണ്. ഒരു ജാതിയുടെ മേലെ അവരുകൊണ്ട് വയ്ക്കുന്നത്. അപ്പോ നിങ്ങൾ ഈ രാഷ്ട്രീയ കക്ഷികൾ വരുമ്പോൾ എന്തൊക്കെ അപകടങ്ങൾ കാണുന്നു, ഇവിടെ മറിച്ച് ഇവിടെയും പല അപകടങ്ങളും വരും. അത് നിങ്ങൾക്ക് സമ്മതമാവും. അപ്പോ ഒരു ക്രൈറ്റീരിയയാണ് സത്യസന്ധമെന്ന്. സത്യസന്ധത മാത്രം പോരാ, അവര് സത്യസന്ധരായിരിക്കും. ഒരു തന്ത്രി സത്യസന്ധനായിരിക്കും, പക്ഷെ അതിന്റെ സാമൂഹ്യ ബോധം എന്ന് പറയുന്നത് എന്താണ്? ആധുനികമായ ജനാധിപത്യ രീതികളോടും മാനവികതയോടും ഒന്നും പൊരുത്തപ്പെടാത്തതായിരിക്കും. അപ്പൊ നിങ്ങൾ അതിനെയും അംഗീകരിക്കേണ്ടി വരും. എന്തുകൊണ്ട്? അവൻ വിശ്വാസിയാണ്. അതുകൊണ്ടാവും ക്ഷേത്ര കാര്യങ്ങളെ കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് എന്താണ്? തന്ത്രിയുടെ അറിവല്ല. അത് പ്രധാനമായും വേണ്ട എന്താണ്? ജനാധിപത്യ ബോധത്തിൽ നിന്നുകൊണ്ട് ഉള്ള അറിവാണ്. അല്ല, നിങ്ങൾ തന്ത്രിയുടെ അറിവെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഗുരുദേവൻ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെല്ലാം അവിടെ അപ്രസക്തമാകും. തന്ത്രിയുടെ അറിവെന്ന് പറയുമ്പോൾ ഗുരുദേവൻ എന്ന ഈ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും തന്ത്രി അംഗീകരിക്കും? അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. അല്ല, അങ്ങനെ പിന്നോക്കക്കാരനായ തന്ത്രി പഴയ മാമൂലുകൾക്കനുസരിച്ചാണ് പോയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ എവിടെയാ പ്രവർത്തിക്കുന്നത്? അയാൾ പ്രവർത്തിക്കുന്നിടത്ത് നിന്ന് അയാളെ ബഹിഷ്കരിക്കണം. അയാൾ പ്രവർത്തിക്കുന്നിടത്തുനിന്ന് അയാളെ ബഹിഷ്കരിക്കണം, അത്ര തന്നെ. അതെന്താണ്? കേവലമായ അനുകരണമാണ്. മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് അതുപോലെ അനുകരിക്കുന്നു. അപ്പോൾ അവിടെയും ജനങ്ങളുടെ അന്ധമായ വിശ്വാസങ്ങളെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ പിന്നോക്കക്കാരായ തന്ത്രിമാര് ഗുരുദേവനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം അനുകരണ ഭ്രമത്തിന്റെ പേരിൽ പഴയതൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ, ഇതിന് സഹോദരനായ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഗുരുദേവൻ തുറന്നിട്ട വഴികൾ ഗുരുദേവനെ കൊണ്ട് ഗുരുദേവനെ വെച്ച് അടച്ചു കളയാണ്. ഇത് കുറെ കാലമായിട്ട് തുടങ്ങിയാണ്. ഇത് ശിവേരിയിലെ തീർത്ഥാടന പന്തലിൽ നിന്നുകൊണ്ട് സഹോദരനായിപ്പം പ്രസംഗിച്ചാണ്. എന്താണ്? ഗുരുദേവൻ തുറന്നിട്ട വഴികളെ ഇന്ന് ഗുരുദേവനെ വെച്ച് തന്നെ അടക്കുകയാണ്. അതിനുവേണ്ടിയിട്ടാണ് നിങ്ങൾ വാദിക്കുന്നത്. ഗുരുദേവന് തുറന്നിട്ട വഴികളെ ഗുരുദേവനെ വെച്ച് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വാദിക്കുന്നത്. മനസ്സിലായ വിശ്വാസികൾ മറ്റത് കൊണ്ടാകട്ടെ എന്നൊക്കെ പറയുന്നു. അതൊക്കെ അബദ്ധ ജടിലമായ കാര്യങ്ങളാണ്. അതിന് ഗുരു എന്ന് പറയുന്നത് മൊത്തം എന്താണ്, ക്രമേണ ഇത് മാറ്റിക്കൊണ്ടുവരികയായിരുന്നു. തുടക്കം തന്നെ മാറ്റം. അതെ, പക്ഷെ ഇതൊക്കെ നിങ്ങൾ മറന്നുപോകും. വല്ലപ്പോഴും ഓർമ്മ വരുത്തും, ഇതെപ്പോഴും ഓർക്കത്തില്ല. നമ്മുടെ ക്ഷേത്ര കാര്യങ്ങളെന്ന് പറയുന്നത് ശാരദാകലവും ഒഴുക്കാട്ട് വച്ചയും മറ്റും മറിച്ചുമൊക്കെയാണ്. ഇതാണ് ഇവിടുത്തെ ക്ഷേത്ര കാര്യം. ഇതൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് പറയുമ്പോൾ അതാണ് അറിഞ്ഞിരിക്കേണ്ടത്, അതല്ല അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ ക്ഷേത്രങ്ങള് വിശ്വാസികളെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത് പരമാബദ്ധമാണ്. അത് പറയുന്നത് ഈ സനാതനമായ കാര്യങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി. അപ്പൊ ആധുനിക ജനാധിപത്യ സമ്പ്രദായം അനുസരിച്ച് ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തണം. അതിൽ ഈ പറയുന്നത് പോലെ തന്നെ സനാതനവും വരാൻ പാടില്ല, രാഷ്ട്രീയ അതിപ്രസരവും വരാൻ പാടില്ല. ജനാധിപത്യ ബോധമുള്ള സത്യസന്ധരായ വ്യക്തികൾ ക്ഷേത്രം നടത്തണം, അല്ലാതെ തന്ത്രിയുടെ ആധിപത്യത്തിലല്ല. ഇത് തന്നെയാണ് എന്താണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ തന്നെ അത് ഭരിക്കും. എങ്ങനെ നമുക്ക് ഈ ലോകത്തുള്ള ഒരു എന്താണ് ഒരു സംവിധാനങ്ങളും കുറ്റമറ്റമല്ല. ഏത് സംവിധാനങ്ങളും കുറ്റമറ്റ. പിന്നെ എന്താണ്, കുറ്റങ്ങളെയും കുറവുകളെയും കഴിയുന്നത്ര പരിഹരിച്ച് നവീകരിക്കുക എന്നുള്ളതേ മനുഷ്യനെ ചെയ്യാൻ പറ്റും. അതിലും ദോഷമുണ്ട് ഇതിലും ദോഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അപ്പോ നവീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, പഴയ തിരിച്ചു കൊണ്ടുവരാതിരിക്കുക. തന്ത്രവിദ്യ തിരിച്ചു കൊണ്ടുവരാതിരിക്കുക. ഇപ്പോ ഉള്ളതിൽ ജനാധിപത്യത്തിലോ ഇതിലൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. പരിഹരിച്ച് പുതിയ രീതിക്കനുസരിച്ച് ക്ഷേത്രങ്ങളുടെ ഭരണങ്ങൾ കൊണ്ടുവരുക. മനസ്സിലായ മറ്റേതിന് പറയുന്ന ഫാൾസ് ഡൈക്കോട്ടമി എന്ന് പറയും. അതായത് അത് തന്ത്രം, അതെന്താണ്, അത് ദോഷം. പുതിയത് വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നേ ഉള്ളൂ, എന്താണ്, പുതിയ വന്നാൽ ഇത് നശിച്ചു പോകും. ഈ രണ്ടു വഴിയല്ല, ഈ രണ്ടു വഴിക്കും ഇടയ്ക്കുള്ള വഴി. പഴയത് കുഴപ്പമാണ്, ശരി വേണ്ട. പുതിയതും കുഴപ്പമാണ്. രണ്ടു വഴിയല്ല ഉള്ളത്. ജനാധിപത്യത്തിൽ ആധുനിക സാമൂഹ്യ ബോധത്തിൽ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടിന്റെ ഇടയ്ക്കൊരു വഴിയുണ്ട്. എന്താണ്, പഴയതിനെ പൂർണ്ണമായും ഉപേക്ഷിച്ച് കളയും, പുതിയതിലുള്ള ദോഷങ്ങൾ പരിഹരിക്കും. അപ്പോ അവിടെ എന്താണ്, അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ അവബോധം ജനങ്ങളിൽ കൊണ്ടുവരിക, അതാണ് സ്വാമിമാരൊക്കെ ചെയ്യേണ്ടത്, സാമൂഹ്യ അവബോധം ഉണ്ടാക്കുക എന്നുള്ള. അപ്പോ തന്ത്രിമാര് അച്ഛന്മാരാണെന്നുള്ളത് എടുത്തു കളയുക. ക്ഷേത്രത്തിന്റെ ഭരണം നടത്തേണ്ടത് അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ശരിയായ ജനാധിപത്യ ബോധമുള്ള ആൾക്കാർ, അവരുടെ സംഘമാണ് അവിടെ. വിശ്വാസമല്ല വേണ്ടത്, ജനാധിപത്യ ബോധമാണ് വേണ്ടത്. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഴഞ്ചനാവും. പഴഞ്ചനാകുമ്പോൾ വീണ്ടും പറയും ഞാൻ ജാതിക്കാരനൊന്നും അവിടെ കയറാൻ പാടില്ല എന്ന് പറയും. വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഗ്രന്ഥങ്ങളുടെ ഭാഗമാണ്, ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും അത് അനുവദിക്കാൻ പാടില്ല. അതൊക്കെ വരും, അതൊക്കെ തന്ത്രിമാർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യും, പല കാര്യങ്ങളും ചെയ്തു പോയി. അങ്ങനെ ഒരു ഏർപ്പാടിന്റെ ആവശ്യമേ ഇല്ല. ക്ഷേത്രത്തിലൊരു പൂജാരി വേണം, അത് മതി. ആര് ആര് അത്? അങ്ങനെയുള്ള പല അബദ്ധങ്ങളും അവർ ചെയ്തു വയ്ക്കും, അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്തു വയ്ക്കും. അത് പഴയ അതിനെ അനുകരിക്കുകയാണ്, കാരണം ഇവിടെയും ബോധമുള്ളവരില്ലല്ലോ. ആ പ്രശ്നം ഇവിടെയും ഉണ്ടല്ലോ. ബോധം അത് അങ്ങനെയൊക്കെ വരുന്നിടത്ത് എന്താണ് ഈ പറഞ്ഞ തന്നെയാണ്. ഈ ഗുരു എന്തിനു വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്തത്, ആ ഗുരു തുറന്നിട്ട വഴി ഗുരുവിനെ വെച്ചടയ്ക്കുന്നു ചുരു. അത് പണ്ട് സഹോദരനായപ്പോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. അല്ല, അതിന് വേറെ കാര്യം ഉണ്ടായിരുന്നു. ഈ ഗുരുദേവൻ പ്രതിഷ്ഠിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നിബന്ധന വച്ചിരുന്നത് ശരിയായിരുന്നു. അങ്ങനെ ഒരു നിബന്ധന വയ്ക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാല്, അന്ന് ഗുരു ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ട് പോരുന്നു, അവിടെ പിന്നെ മറ്റവരായിരിക്കും പിന്നെ കയറി പരിപാടികൾ നടത്തുന്നത്, മനസ്സിലാകും. അങ്ങനെ ഈ മറ്റു പരിപാടികൾ നടത്താതിരിക്കാൻ വേണ്ടി ആദ്യകാലത്ത് അങ്ങനെ ഒരു നിബന്ധന വെച്ചാൽ, അപ്പോ ഗുരു പറഞ്ഞു എന്താണ്, തിരിച്ചു പോയതൊന്നും വീണ്ടും കയറാൻ പാടില്ല. അതുകൊണ്ട് ശിവേരിയുടെ ഒരു കൺട്രോൾ, ഗുരുവിന്റെ ഒരു കൺട്രോൾ ഈ ക്ഷേത്രങ്ങളൊക്കെ ആദ്യകാലത്ത് ക്ഷേത്രത്തിൽ വെച്ചിരുന്നു. അതിനാണ് അന്ന് തന്ത്രാവകാശം എന്ന് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ഗുരു പറയുന്ന രീതിയിൽ അവിടെ കാര്യം നടക്കത്തില്ല, അത് മാറുന്നതിനധികം കാലതാമസമൊന്നും വേണ്ട. ഇവര് ക്ഷേത്രമായി കഴിഞ്ഞല്ലോ, ഉടൻ തന്നെ പോയി നമ്പൂതിരി വിളിച്ചുകൊണ്ട് ഒരു അവരെ തന്ത്രിയാക്കും, എല്ലാം പഴയതുപോലെ നടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യകാലത്ത് ഗുരു ബുദ്ധിപൂർവ്വം പറഞ്ഞത് അതിന്റെ തന്ത്രാവകാശമൊക്കെ ശിവേരിക്കായിക്കോട്ടെ. അപ്പൊ ഈ തന്ത്രാവകാശം എന്ന് പറയുന്നതിന് ദോഷമൊന്നുമില്ല, പക്ഷെ അത് ഈ തന്ത്രിമാരെ പോലെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരിക്കരുത്. അവർക്ക് അതെപ്പോഴും എന്താണ് പരിഷ്കരിക്കാനും കാലത്തിനനുസരിച്ച് മാറ്റാനുമുള്ള ഒരവകാശം ശിവഗിരിയിൽ വയ്ക്കുന്നതിൽ ദോഷമൊന്നുമില്ല. പക്ഷെ ശിവഗിരിയിലിരിക്കുന്ന സ്വാമിമാർക്ക് അതിനെക്കുറിച്ചുള്ള ബോധം വേണം. അവര് വീണ്ടും മാമൂലൊക്കെ കുറെ പോകരുത്, കാലഘട്ടപ്പെട്ടതെല്ലാം എടുത്തു കളയാനായിരിക്കണം അവകാശത്തെ വിനിയോഗിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു അവകാശം ഉണ്ടെങ്കിൽ അവിടെ ഈ താന്ത്രികമായ ചൂഷണങ്ങളെല്ലാം അവസാനിപ്പിക്കും. അതിന് ഈ അവകാശം ശിവരിയുടെ സ്വാമിമാർ ഉപയോഗിക്കും. പക്ഷെ അതിന് ചിലപ്പോൾ ഈ പറയുന്ന വിശ്വാസ അടിമകൾ തടസ്സം നിൽക്കുമെങ്കിൽ അവരെ പോയി ബോധവൽക്കരിക്കും, ജനങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ബോധം പകർന്നു കൊടുക്കും. അതാണ് ചെയ്യേണ്ടത്. കാരണം വിശ്വാസം, വിശ്വാസം എന്ന് വെച്ചാൽ അടിമയാണ്, തന്ത്രിക്ക് അടിമയുള്ളതാണ് ഇവർ. അപ്പൊ അത് മാറ്റിയെടുത്തിട്ട് ഗുരു കാണിച്ചു കൊടുത്ത ആ വഴിയിലൂടെ കാലോചിതമായ പരിഷ്കരണങ്ങൾ വേണം എന്ന് സ്വാമിമാര് ബോധിപ്പിക്കുന്നു. ഇപ്പോ സച്ചിദാനന്ദ സ്വാമി എല്ലായിടത്തും നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, കരിയും വേണ്ട, കരിമരുന്നും വേണ്ട. നല്ല കാര്യം തന്നെയാണ്, ഏറ്റവും നല്ല കാര്യം. ഇന്നിപ്പോ ഒരുപാട് അപകടങ്ങളൊക്കെ നടന്നതുകൊണ്ട് ആൾക്കാർ സ്വയം തന്നെ മാറ്റുന്നു പലയിടത്തും വിപരീതമാക്കി, എന്താണ് ഇലക്ട്രോണിക് ആനയാക്കി എല്ലാം ആക്കി. പക്ഷെ എനിക്ക് തോന്നുന്നത് ശിവഗിരിയുടെ ചില ക്ഷേത്രങ്ങളൊക്കെ ഇന്നും ഇതൊക്കെ ഉണ്ടെന്നാണ്. ശിവഗിരിയിലെ ക്ഷേത്രങ്ങളിലല്ലേ ഇന്നും കരിയും കരിമരുന്ന് ഉണ്ട്. അതാണ് എന്റെ ശക്തി. ശിവേരിയുടെ കീഴിലായിരുന്നിട്ട് ശിവേരിക്ക് അത് മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഗുരുവായൂർ പോയി വളഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ആലോചിച്ച് നോക്കണം. ശിവേരിയുടെ കീഴിലായിട്ട് ശിവേരിക്ക് മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ ഗുരുവായൂർ വളയുന്നതിന് എന്താ അർത്ഥമുള്ളു? ആദ്യം സജ്ജാനുസ്വാമിയും ഈ ഗുരു പ്രചരണ സ്വാമിയും കൂടെ പോയി പെരിങ്ങോട്ട് വരെ വളയിട്ട് എന്നുവെച്ചാ ജനങ്ങൾ ഓരോ കാര്യങ്ങളിലും മുറുകെ പിടിച്ചിരുന്നാൽ ശരിയായ ബോധവൽക്കരണം കൊണ്ട് മാത്രമേ അതൊക്കെ മാറ്റാൻ പറ്റൂ. അല്ലെങ്കിൽ നിയമം കൊണ്ട് മാറ്റണം, കോടതി വിധിയിലൂടെ മാറ്റണം. രണ്ടു വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ഒരു കോടതി വിധി വരണം. കോടതി വിധി വന്നാലും ഇവര് അവസരം പോലെ നിൽക്കും. അല്ല, ഇപ്പൊ ശിവഗിരിയിൽ അല്ല, ശബരിമല വിഷയത്തിൽ ബി ജെ പി ഇവര് പറഞ്ഞത് കോടതി വിധി അംഗീകരിക്കാൻ പറ്റില്ല, നിയമം ഞങ്ങൾ അംഗീകരിക്കില്ല, വിശ്വാസമാണ് വരുന്നത്. ഇപ്പൊ ഗുരുവായൂർ പ്രശ്നം വന്ന അവർ പറയും അവിടെ നിയമമുണ്ട്, നിയമം അനുസരിക്കണം, അതുകൊണ്ട് യേശുദാസിനെ കയറ്റാൻ പാടില്ല. അപ്പൊ ഇതൊന്ന് സത്യസന്ധമായ നിലപാടുകളല്ല, അവസരവാദപരമായ നിലപാടുകളാണ് ഇവരെല്ലാവരും ഇതിലൊക്കെ സ്വീകരിക്കുന്നത്. അപ്പൊ ശിവഗിരിക്കിതില് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നിന്ന് ശിവഗിരി ഗുരുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് സത്യസന്ധമായി ശിവഗിരിയുടെ നിലപാട് പറയുക എന്നുള്ളത് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇതിനൊന്നും പെട്ടെന്ന് എന്താണ് ഒരു പരിഷ്കരണമൊക്കെ വരുത്തി ഒരു നവോത്ഥാന നായകനൊന്നും ആകാൻ സച്ചിദാന സ്വാമിക്ക് എളുപ്പമുള്ള കാര്യമല്ല, എളുപ്പം നടക്കുന്ന കാര്യമാണ്. ഇതിനെ കുറിച്ചൊക്കെ പറയാം, ജനങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കാം, പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ്. അതിനപ്പുറം ഇവിടുത്തെ ഈ രാഷ്ട്രീയവും ജാതിയും മതവും ഇതെല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ് വിശ്വാസവും ഇതിൽ കൈകടത്തിയൊക്കെ കുറേയൊക്കെ ചെറിയ മാറ്റങ്ങൾ. സ്വാമി എന്തായാലും ഷഷ്ഠി ധരിക്കരുതെന്ന് പറഞ്ഞ് എസ് എൻ ഡി പിയുടെ കീഴിലുള്ള ചില ക്ഷേത്രങ്ങളൊക്കെ എന്തായാലും അത് മാറ്റി. ചെറിയ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അത് വേണമല്ലോ, ശിഷ്യന്മാർ ധർമ്മസംഘത്തിൽ സന്യാസി വേണ്ടേ? അതുകൊണ്ട് പരമാവധി ഉണ്ടായിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? എങ്ങനെ അപ്പൊ ഉള്ള സന്യാസിമാർക്ക് എന്താ മാനദണ്ഡം ഉള്ളത്? നിങ്ങൾ മാനദണ്ഡം വരുന്നവരുടെ മാനദണ്ഡം നോക്കിയാ മതി, ഇപ്പൊ ഉള്ളവർക്ക് മാനദണ്ഡം വേണ്ടി പറയുന്ന കേട്ടാ തോന്നും. ഇവിടെ ഉള്ളവർക്കല്ല എല്ലാ മാനദണ്ഡവും തരാൻ, ഇനി വരുന്നവരെ മാനദണ്ഡം നോക്കി മാനദണ്ഡമൊക്കെ കണക്കി എന്നാ ഒന്നും നോക്കണ്ട. അച്യുതാനന്ദ സ്വാമി കുറെ പേരെ കൂട്ടുന്നെങ്കിൽ കൂട്ടിട്ട് അതിനെന്താ ദോഷം? ഇവിടെ കുറച്ചുപേര് വേണമല്ലോ. കുറെ മാനദണ്ഡമുള്ള സ്വാമിമാര് ഒന്നും പറയണ്ട നിരത്തല്ല.